ഭദ്രുടേ സാക്ഷി രുദ്രുടേ സാക്ഷി പശുപു കുങ്കുമ സാക്ഷി പന്തമേ സാക്ഷി പച്ചിനെത്തുരുതോത്തു കണ്ട കക്ഷ കഴുകിന്തി മാ ആടവിട്ട കശി തീരേ ശിവമെത്തര സാമ്പയ്യ തകതൈ തുടകൊട്ടര തമ്മയ്യ ജ്ഞാനം അന്തിച്ചിന്ന പുണ്യം മനക്ക്.